സരളാദ്വയ ഭാഷ്യകാരൻ എന്ന് പറയുന്നു ഭാഷ്യകാരൻ. ഗുരുവിയുടെ എറമ്പിനും വരുത്തരുതെന്ന് പറയുന്ന അനുകമ്പ, ആർക്കും പീഡ വരരുതെന്നുള്ള ആ ചിന്തയുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല. അതാ പറയുന്നു ഈ പദ്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് ഈ ഭാഷ്യകാരന്റെ യാഥാർത്ഥ്യവുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്നും ആൾക്കാർ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കാതെ നിരന്തരം ഇരുന്ന ഈ ഭാഷ്യകാരനെ ന്യായീകരിക്കുകയാണ്. ഭാഷ്യകാരൻ അങ്ങനെയെന്നുള്ള ഒരാളല്ല. പിന്നെ ആൾക്കാർ ആകെ കേട്ടിട്ടുള്ളത് ഈ അവശൂദ്രാധികരണത്തിന്റെ കഥയാണ്. ഈ അവശൂദ്രാധികരണത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാഷ്യകാരനും ഉത്തരവാദിയല്ല, വേറെ ആരും അവിടെ എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഇതൊന്നും പഠിച്ചിട്ടല്ല. പണ്ടാരാണ്ടൊക്കെ ഇങ്ങനെ ഭാഷ്യകാരനെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് കേട്ട് പഠിച്ചിട്ട് പറയുന്നതാണ്. ഇവരൊന്നും നേരിട്ട് ഇതൊക്കെ പരിശോധിച്ച് നോക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അത് സമയമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടി വി ചാനലില് ഒരാളിരുന്ന് 10-15 മിനിറ്റ് ശങ്കരാചാര്യരെ ന്യായീകരിക്കുന്നു. ശങ്കരാചാര്യരെ കുറിച്ച് ആൾക്കാർ അനാവശ്യങ്ങൾ പറഞ്ഞു വരത്തെയാണ്. ശങ്കരാചാര്യർ അങ്ങനെയുള്ള ഒരാളല്ല ഭാഷ്യകാരൻ. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ചാനലിലാണ് പറയുന്നത്, എത്ര പേര് കേൾക്കുന്നതാണ്. ഈ പറയുന്ന ആളിതൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി എന്നുള്ള കാര്യം ധാരണയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊരു ധാരണ ഉണ്ടാക്കത്തക്ക രീതിയിൽ പറയുന്നു. അവശൂദ്രാധികരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ ഇയാൾ ഇതെല്ലാം പഠിച്ചിട്ട് പറയുകയാണ്. അപ്പൊ ഭാഷ്യകാരനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത, എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ ഇന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പഴമയൊക്കെ ന്യായീകരിച്ചെടുക്കണം. കാരണം ഇന്ന് അതിൻ്റെ പിൻബലത്തിലാണ് രാഷ്ട്രീയം പോകുന്നത്. അതുകൊണ്ട് അത് ഉള്ളി വെച്ചുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. എന്നാ കൂട്ടത്തിൽ തന്നെ ചിലത് മറിച്ചും പറയുന്നുണ്ട്. പുരോഹിതന്മാരാണ്, കഴിഞ്ഞ ദിവസം വേറൊരു നേതാവ് പറഞ്ഞാണ്, പുരോഹിതന്മാരാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചത്, അത് ശരിയല്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ പറയുന്നവർ പോലും ശങ്കരാചാര്യരുടെ കാര്യം പറയുമ്പോൾ അവർ പെട്ടെന്ന് അവർ ചുവട് മാറ്റും. അവർ പറയും, ശങ്കരാചാര്യർ ഇതിനൊന്നും ഉത്തരവാദിയല്ല, ചില പുരോഹിതന്മാരുണ്ടാക്കിയാണ്. ശങ്കരാചാര്യ ഇതിനൊക്കെ എതിരായിരുന്നു എന്ന് പറയും. പിന്നെ പേരുകൂട്ട് പറയുന്നു, ഒരു കാലമാണത്, ശങ്കരാചാര്യരുടെ കാലം 1000 വർഷം മുമ്പ്. കാലത്തിൽ ഇങ്ങനെ ചില വ്യവസ്ഥിതികളുണ്ടായിരുന്നു. ആ വ്യവസ്ഥിതിയെ ശങ്കരാചാര്യർ അംഗീകരിച്ചു പോയി, അത്രയേ ഉള്ളൂ. അതിനകത്ത് ശങ്കരാചാര്യരുടേതായ പ്രത്യേക സംഭാവനയൊന്നുമില്ല. നിലവിലിരുന്ന ഒരു വ്യവസ്ഥിതി അംഗീകരിക്കുക, അത് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോ ശങ്കരാചാര്യര് ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഒരാള് തന്റെ ജാതി ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നതിൽ എന്താ തെറ്റ്? ദോഷമൊന്നുമില്ല. മനുഷ്യൻ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നു, അത് തെറ്റു പറയാനില്ല. ഇങ്ങനെയൊക്കെ പലതരത്തിൽ ന്യായീകരണങ്ങൾ പറയും. പക്ഷെ ഒരു ന്യായീകരണങ്ങളും യോജിക്കത്തില്ല. ഒരു പീഡ എരുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞാൽ മനുഷ്യനും ഒരു പീഡ വരുന്ന കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റത്തില്ല. ഉറുമ്പിന് മാത്രമല്ല മനുഷ്യനും പീഡകൾ വരരുത്. അപ്പൊ മനുഷ്യന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാനമായ വിഷയം എന്താണ്? സാമൂഹ്യനീതി. ആ സാമൂഹ്യനീതിക്ക് എതിരായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന് പീഡയാണ്. കുറെ പേരെ അത് പീഡിപ്പിക്കുന്നതാണ്. അപ്പൊ അന്നത്തെ വ്യവസ്ഥിതിയെ പിന്താങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് അല്ല, അതുകൊണ്ടത് ശരിയാവത്തില്ല. ഒരു വ്യവസ്ഥിതിയെ പിന്താങ്ങി അതുകൊണ്ട് ശരിയാവില്ല. ആ വ്യവസ്ഥിതി എങ്ങനെയുള്ളതാണ്? സമൂഹത്തിൽ നീതിയെ അംഗീകരിക്കുന്ന വ്യവസ്ഥിതിയാണോ എന്നുള്ളതാണ് പ്രശ്നം. നീതി അംഗീകരിക്കാത്തതാണെങ്കിൽ അതിന് വ്യവസ്ഥിതിയെ പിന്താങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ദോഷം തന്നെയാണ്. അത് പിന്നെ വെറുതെ അങ്ങ് പിന്താങ്ങി അതിൽ മനഃപൂർവ്വമില്ല എന്ന് ചിലർ പറയും. മനഃപൂർവ്വമായിട്ടൊന്നുമില്ല. അന്നൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നത് ശരിയെന്ന് പറഞ്ഞു. അതിൽ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനെ പിന്താങ്ങി എന്ന് പറയും. അങ്ങനെയല്ല, ആ വ്യവസ്ഥിതി അന്ന് തന്നെ ദോഷമുള്ളതായിരുന്നു. ആ ദോഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ പിന്താങ്ങി. പിന്താങ്ങുക മാത്രമല്ല, ഒന്നിനെ പിന്താങ്ങുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ്. അതിന്റെ വക്താവായി മാറുക, അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക, അതുവരെയാണ്. അതിനെ പിന്താങ്ങുക വരെയാണ്. ഇപ്പോൾ പിണറായി വിജയൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ അതിനെ പിന്താങ്ങുന്നു. നരേന്ദ്രമോദി നല്ല കാര്യം ചെയ്ത് അതിനെ പിന്താങ്ങും. അപ്പൊ നല്ല കാര്യങ്ങളെ പിന്താങ്ങുന്നു എന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്താൽ അതിനെയും പിന്താങ്ങുക, അതിനും പ്രചാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടെയാണ് നീതി നഷ്ടപ്പെടുന്നത്. അപ്പൊ ജാതീയമായ അനീതികളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്താങ്ങുക മാത്രമല്ല, അതിനെ പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടി നിലകൊണ്ട് ചെയ്ത ആളാണ് ഭാഷക്കാരൻ. അതുകൊണ്ട് തന്നെ ലഘൂകരിക്കാൻ പറ്റില്ല അത് വെറുതെ പിന്താങ്ങിയതാണ്. നിരവധി ഉദാഹരണങ്ങൾ ആൾക്കാർ ഈ അപശൂദ്രാധികരണമൊക്കെ കേട്ട് അത് ഏറ്റുപറയുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഭാഷയത്തിൽ. ഉടനീളം ഇതിങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇതൊക്കെ അങ്ങനെ ശ്രദ്ധയോടുകൂടി വായിക്കുന്നവരില്ല. വായിച്ചാൽ തന്നെ ഇത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് പലരും. അങ്ങനെയൊക്കെയുണ്ട്. കാരണം ഇത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാവും. തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയത്തിന് അത് എതിരാകുമോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ളത് കൊണ്ട് ആൾക്കാരും അത് പറയാറില്ല. പറയാതിരുന്നാൽ വരുന്ന കുഴപ്പം ഇതാണ്, അതൊക്കെ ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അവിടെയാണ് കുഴപ്പം. തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ ശരിയെന്ന് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ തെറ്റുകളെടുത്ത് പറയേണ്ടി വരും. അപ്പൊ ശങ്കരാചാര്യ വെറുതെ അന്നത്തെ ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അതിന് വളരെ അഡിക്റ്റ് ആയിരുന്ന ആള്. അഡിക്റ്റായി പോകുക എന്ന് പറഞ്ഞാൽ അതാണ് ഗുരു പറഞ്ഞ എന്താണ്? ശങ്കരൻ ജാതിയെ സമർത്ഥിക്കുന്നതിന് ബുദ്ധിയുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന അതാണ്. അതിനു വേണ്ടി നിലകൊണ്ട് എങ്ങനെയോ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച് അവിടെയാണ് തകരാറ്. അല്ല, ഇതൊക്കെ ഇന്നത്തെ വ്യവസ്ഥിതിയാണെന്ന് പറയുന്നു എങ്കിൽ പ്രശ്നമില്ല. ഒരാൾ അതിനങ്ങ് അഡിക്റ്റായി പോകും, അതിനു വേണ്ടി ഇന്നലെ കൊടുക്കും. ഈ മദ്യത്തെ പോലെയാണ്, നമ്മുടെ നാട്ടുകാരൊക്കെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റാവും. അഡിക്റ്റായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ മദ്യത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ അങ്ങ് നശിപ്പിച്ചു കളയും. പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. അവരുടെ സമ്പത്ത് പോവും, അവരുടെ കുടുംബം നശിക്കും, അവരുടെ ആരോഗ്യം നശിക്കും, അവരുടെ മൂല്യബോധങ്ങൾ അതെല്ലാം നശിച്ചു പോവും. അപ്പൊ കുടിച്ച് പബ്ലിക്കായി കൂത്താടി അങ്ങനെ നടക്കും. അപ്പോൾ മദ്യം അയാൾ ഉപയോഗിച്ചു എന്നുള്ള മാത്രമല്ല അവിടുത്തെ പ്രശ്നം. ഒന്നത് ഉപയോഗിച്ചു, അതിലയാൾക്ക് നിയന്ത്രണമില്ലാതെ പോയി, അയാളതിന് അഡിക്റ്റായി. അതുപോലെയാണ് ഈ ജാതിക്ക് അഡിക്റ്റായ ഒരാളാണ് ശങ്കരാചാര്യ. അല്ലാതെ കണ്ടു അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ബുദ്ധി കൊണ്ട് എത്ര ഉയരത്തിലും പറക്കും. അതൊരു ചെറിയ കാര്യമാണ്. ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ മദ്യം എന്ന് പറയുന്ന അവരുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. പല രാജ്യങ്ങളിലും അവർ മദ്യം ഉപയോഗിക്കും. പക്ഷെ അവരൊരിക്കലും അഡിക്റ്റ് ആവത്തില്ല. എന്നുവെച്ചാൽ വലിയൊരു വിഭാഗം. ഇപ്പൊ അവിടുത്തെ രാഷ്ട്രത്തലവന്മാര് രാജ്യം ഭരിക്കുന്നവരൊക്കെ അവര് മദ്യം ഉപയോഗിക്കുന്നു വളരെ ചെറിയൊരളവില്. അവരുടെ പൊതുപരിപാടികളിലെല്ലാം പാനോപചാരം എന്നൊക്കെ പറഞ്ഞാൽ ചടങ്ങുകളോടുകൂടിയാണ് തുടങ്ങുന്നത്. അവിടെയൊക്കെ വളരെ ചെറിയ അളവിൽ അവർ മദ്യം ഉപയോഗിക്കും. പൊതുവെ പറയണം, അഡിക്റ്റാവുന്നവരവിടെ ഇല്ലെന്നല്ല. അങ്ങനെ ഉപയോഗിക്കുന്നോണ്ട് ഒരു വലിയ രാഷ്ട്രതന്ത്രജ്ഞന്മാര്, രാഷ്ട്രത്തലവന്മാര്, ഡിസിഷൻ മേക്കേഴ്സൊക്കെയാണ്. ഈ മദ്യത്തിന്റെ ലഹരി അവരെ തീരുമാനങ്ങളെയൊന്നും സാധാരണ സ്വാധീനിക്കാറില്ല. സ്വാധീനിച്ചാൽ അവരൊക്കെ അപകടത്തിൽ ചടയും ചെയ്യും. ലഹരിയിലല്ല അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്, സുബോധത്തോടുകൂടിയാണ്. അപ്പൊ സുബോധത്തെ നഷ്ടപ്പെടുത്തത്തക്ക രീതിയിൽ അവരത് ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നിടത്താണ് അവർ വിജയിക്കുന്നത്. അങ്ങനെ ഒരു കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ടത് സമൂഹത്തിൽ അവിടെ മദ്യം ഉപയോഗിക്കുന്ന ഒരു മോശം കാര്യമുണ്ട്. ഇവിടുത്തെ പോലെ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് അവർ നാറുന്നവരോ നശിക്കുന്നവരോ ഒന്നുമല്ല. പക്ഷെ അങ്ങനെ ഉള്ളവരവിടെയുണ്ട്. അവർക്ക് അവരെ ഇവിടെ ഉള്ളവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ ലഹരിക്ക് വേണ്ടി അങ്ങനെയല്ല അവർ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഒരു ആചാരം എന്നുള്ള ആലയ്ക്കോ ഒരു ചടങ്ങെന്നുള്ള ആലയ്ക്കോ ഒക്കെ അവരുപയോഗിച്ചിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അത് നമ്മുടെ ഇവിടെ ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സിനിമയാണ് പ്രധാനമായിട്ട്. നായകനായാലും വില്ലനായാലും ശരി, കുടിച്ച് കുടിച്ച് ബോധം കെടുന്നവരെ കുടിക്കുക, ഇതാണ് കാണിക്കുന്നത്. ഇത് അവിടെ നിന്നുമുള്ള അവരുടെ ഒരു അവർ ബോധം കെടുന്നവരെ കുടിക്കുന്നവരല്ല. അപ്പൊ അങ്ങനെയാണ് കുടിക്കേണ്ടതെന്നുള്ളൊരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവനൊരു 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ 750 രൂപയ്ക്കും കുടിക്കും. കാരണം മറ്റവൻ കുടിച്ചതുപോലെ അവനും കുടിച്ച് ബോധം കെടുന്നു. വലിയൊരു പങ്ക് നമ്മുടെ സിനിമയാണ് അതിൽ വഹിക്കുന്നത്. പിന്നെ അങ്ങനെ അപ്പൊ അവൻ അഡിക്റ്റാവും. അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു ഉപയോഗമില്ല. അവൻ അതിൽ തന്നെ അവന്റെ ജീവിതം നശിച്ചു. എങ്ങനെ? നിയമം അതാരും ശ്രദ്ധിക്കില്ലല്ലോ. എഴുതി കാണിക്കുന്ന അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. മറുവശത്തുകൂടി അവനെ പ്രോത്സാഹിപ്പിക്കുകയും അത് പാടില്ലാന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ജനങ്ങൾ ശ്രദ്ധിക്കുന്ന എന്താണ്? നായകനും വില്ലനും ഒക്കെ എന്ത് ചെയ്യുന്നു എന്നാണ്. അല്ല അവിടെ എന്തെഴുതി കാണിക്കുന്നു എന്നുള്ള ആരും വായിക്കാറേയില്ല. അതിന് യാതൊരു പ്രസക്തിയില്ല. അവരെന്താ ചെയ്യുന്നത്? കുടിച്ച് ബോധം കെടുകയാണ്. അപ്പൊ ഇതാണെന്നുള്ളവനും ചെയ്യുന്നു. അത് അഡിക്റ്റായി പോകുന്നു. അഡിക്റ്റായവരെ അവർ കാണുന്നു. പക്ഷെ അതേസമയം ഈ വിദേശികള് വളരെ എന്താണ് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തീരുമാനമെടുക്കേണ്ട ആൾക്കാർ പോലും അവര് ഇതിനൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ അവരുടെ തീരുമാനങ്ങളെല്ലാം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം താളം തെറ്റും, അപകടമാകും. അപ്പോൾ അവരത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അവരത് ഉപയോഗിക്കുന്നു. അത് നിയന്ത്രണം അവർ വയ്ക്കുന്നതുകൊണ്ട് അതിന് ദോഷം അവർക്ക് വരുന്നില്ല. നിയന്ത്രണം വിട്ടാൽ അവർക്കും ദോഷം വരും. ഈ അഡിക്റ്റാവുക എന്ന് പറയുന്നത് വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ ജാതിക്ക് അഡിക്റ്റാവുക എന്ന് പറയുന്നതും അത് ദോഷം ചെയ്യുന്ന കാര്യമാണ്. മദ്യത്തിന് അഡിക്റ്റാവും പോലെ തന്നെ അങ്ങനെ ഈ ഭക്ഷ്യക്കാരൻ ഈ ജാതിക്ക് അഡിക്റ്റായ ഒരാളാണ്. അത് വലിയ അപകടം പിടിച്ചവര് വരും. അതിനുവേണ്ടി ബുദ്ധി കൊണ്ട് എത്ര ഉയരം വേണമെങ്കിലും പറക്കും. അപ്പോൾ ഈ ജാതിക്ക് അഡിക്റ്റാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അതിലും രണ്ടു തരത്തിലാണ്. ഒരു വ്യക്തിയുടെ ദോഷം ആ വ്യക്തിയിൽ തന്നെ ഒതുങ്ങുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ ദോഷത്തിൻ്റെ പ്രചാരകനായ അയാൾ മാറുകയും സമൂഹത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. വളരെ ഹിംസാത്മകമായ ആശയങ്ങൾ ഒരാളിലുണ്ടാകുകയും അയാൾ ലോകത്തത് പ്രചരിപ്പിക്കുകയാണ്. അത് സമൂഹത്തിന് ഒരുപാട് ദോഷം ചെയ്യും. ഹിറ്റ്ലറെ പോലെയൊക്കെ ഹിറ്റ്ലർക്കൊരാശയം ഉണ്ടായി, ആര്യവംശശുദ്ധി. ആര്യവംശം എന്ന് പറയുന്ന ഒരു വംശമുണ്ട്, അത് ശ്രേഷ്ഠമാണ്, അവര് ശുദ്ധമായിരിക്കണം. ഈ ഒരു ആശയം പുള്ളിയുടെ പുള്ളി എന്ത് ചെയ്തു? അത് ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പുള്ളി ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളഞ്ഞത്. ആ ഒരു ചിന്താഗതി ഒരു ദോഷമായി പുള്ളി മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അതിനെ നടപ്പിലാക്കാൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരക്കണക്കിന് പേര് അതിൽ ആകർഷിച്ചു. അവരയാളുടെ പിറകെ പോയി, അയാൾക്കൊപ്പം നിന്ന് ലക്ഷക്കണക്കിന് പേരെ കൊന്നു. അപ്പോൾ ജർമ്മനിയിലെ ഒരു വലിയ വിഭാഗം എന്ത് ചെയ്തു? ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്തു. അത് അവർക്കും അത് ശരിയാണെന്ന് തോന്നി. ആര്യന്മാരല്ലാത്തവരെയൊക്കെ കൊല്ലുക കൊള്ളാമെന്ന് തോന്നി. ജൂതന്മാരെ കൊന്നു. അതിന് കൊല്ലപ്പെടാനുള്ള തെറ്റുകളൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ വംശം വേറെയാണ്, വംശീയമായ കൊലപാതകമായിരുന്നു ജൂത കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഒരു വംശത്തെ ഇല്ലായ്മ ചെയ്യുക ലോകത്ത്. അവരൊരു തെറ്റും ചെയ്യാതെ, അതിനുള്ള ഒരു തെറ്റും ചെയ്യാതെയാണ്. അതെന്താണ്? ഒരുത്തൻ്റെ ആശയം അത് അവനിലാണിരുന്നെങ്കിൽ ശരി, പക്ഷെ അത് അവൻ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അവരാണ് ഈ ജാതീയമായ കാര്യങ്ങൾ. അതിന് അഡിക്റ്റാകുക, പിന്നെ അതിനെ പ്രചരിപ്പിക്കുക, ലോകത്ത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. അവിടെയാണ്. പക്ഷെ അതിനെ ബോധപൂർവം മറച്ചു വച്ചിട്ട് ആൾക്കാരെന്ത് ചെയ്യുന്നു? ശങ്കരാചാര്യ ഒരു തത്വചിന്തകൻ എന്നുള്ള നിലയ്ക്ക് മാത്രം അവതരിപ്പിക്കണം. അത് ശരിയാണ്, തത്വചിന്തകനാണ്, അതൊരു നല്ല വശമാണ്. അത് ഈ തരത്തിൽ മോശം പ്രവൃത്തികൾ ചെയ്തവർക്കെല്ലാം നല്ല വശങ്ങളും ഉണ്ടായിരുന്നു. അല്ല, അവർ 100% മോശമായിട്ട് ആരുമില്ല. പക്ഷെ അവർ ചെയ്ത മോശം പ്രവൃത്തികൾ എത്ര ഭീകരമായിരുന്നു എന്നുള്ളതാണ് പരിഗണിക്കേണ്ടത്. നല്ല വശം ഇരുന്നോട്ടെ, നല്ലത് തന്നെ. ഈ ഭീകരവാദികൾക്കെല്ലാം ഒരു നല്ല വശം ഉണ്ടായിരിക്കും, അതുണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, സമൂഹത്തിന് അവര് എന്ത് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു ദോഷത്തിന് വേണ്ടി തന്റെ ബുദ്ധിയെ ഉപയോഗിച്ച ആളാണ്, അതിനങ്ങ് അഡിക്റ്റായി പോയ ആളാണ്, അതിനു വേണ്ടിയിട്ട് എന്ത് ഏതറ്റം വരെ വേണമോ അങ്ങനെ ഒരാളാണ്. അപ്പൊ അതിനെ ന്യായീകരിക്കാനായിട്ട് ഒരു വഴിയില്ല, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ രീതിയിൽ ചിത്രീകരിക്കാൻ എന്താ ചെയ്തത്? ഞാൻ ഇതുവരെ പറഞ്ഞൊക്കെ തന്നെ ധാരാളമാണ് വേണമെങ്കിൽ ഇനി ഉദാഹരണം പറയാം. ഛാന്ദോഗ്യത്തിൽ നാലാം അധ്യായത്തിൽ വരുന്ന ജ്ഞാനശ്രുതി ഉപാഖ്യാനം, ഒരു കഥ. ജ്ഞാനശ്രുതി എന്ന് പറയുന്ന ഒരാൾ, അയാളെ കുറിച്ച് പറയുന്ന അയാൾ ധാരാളം അന്നദാനം ചെയ്യുന്നവനായിരുന്നു. അന്നദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പേരുണ്ടായി നാട്ടിൽ അന്നദാനം ചെയ്യുന്നുണ്ട്. എല്ലാവരും അയാളെ അറിയുമായിരുന്നു, അങ്ങനെയാണല്ലോ ഭക്ഷണം ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ. ഇത് പഴയ കാലമാണ്, ചരിത്രാതീത കാലമാണ് ഈ പറയുന്നത്. അന്ന് മനുഷ്യൻ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, കഥയെപ്പോലെ പറയുകയാണ് ഒരു സംഭവം. ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, ഈ പറയുന്നത് പോലെ അല്ലെങ്കിലും. അതൊരു കഥയായിരിക്കാം, വ്യക്തിയെ ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം, എന്തായാലും അതൊരു കഥ തന്നെയാണ്. അപ്പൊ ഈ ജ്ഞാനശ്രുതി, അങ്ങനെ പ്രസിദ്ധനായ ജ്ഞാനശ്രുതി ഒരു ദിവസം തന്റെ വീട്ടിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ടെറസിൽ ആകാശത്തോടെ രണ്ട് പക്ഷികൾ പറന്നു. ഇത് വളരെ പ്രസിദ്ധമായൊരു കഥയാണ്, രണ്ട് ഹംസങ്ങൾ. ഈ ഹംസങ്ങളുടെ സംഭാഷണം ഇയാൾ ശ്രദ്ധിച്ചു. ഇയാൾ ഹംസങ്ങളുടെ സംഭാഷണം മനസ്സിലാക്കുന്ന ആളായിരുന്നു. അത് നമ്മൾ ഒരു ഭാവനയായിട്ട് കണ്ടാൽ മതി. ഈ ഹംസങ്ങൾ എന്താ പറയുന്നത്? മുമ്പേ പോകുന്ന ഹംസത്തിനോട് പിറകെ പോകുന്ന ഹംസം പറയുകയാണ്, പക്ഷി പറയുകയാണ്, നീ പറക്കുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ടോ ആ ജ്ഞാനശ്രുതിയുടെ തേജസ് ആകാശത്ത് വ്യാപിച്ചിരിക്കുകയാണ്, നീ അതിൽ പോയി മുട്ടരുത്, ദഹിച്ചു പോകും. ഞാനതിൻ്റെ അക്ഷരാർത്ഥം പറയല്ല, ആശയത്തെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മുംബൈ പോയ പക്ഷി പറയുകയാണ്, പിറകെ പോയ പക്ഷി മുംബൈ പോയ പക്ഷിയോടാണ് പറയുന്നത്, അയാളുടെ ആ തേജസ്സിലൊന്നും പോയി സ്പർശിക്കരുത്, ദഹിച്ചു പോകുന്നു. അപ്പോൾ മുംബൈ പോയ പക്ഷി തിരിച്ചു പറയുകയാണ്, ഇയാൾക്ക് എന്താ തേജസ്? ഇതൊന്നുമല്ല. ഇത് വെച്ച് നോക്കുമ്പോൾ ആ വണ്ടിക്കാരൻ ഡെയ്ക്കുവിൻ്റെ ഒരു തേജസ് ഉണ്ടോ, അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് പറയും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജ്ഞാനശ്രുതി പ്രസിദ്ധനായിരുന്നു, പക്ഷെ മറ്റൊരാളുടെ പ്രസിദ്ധി ജ്ഞാനശ്രുതി അറിയാനിടയായി. ജ്ഞാനശ്രുതി പ്രസിദ്ധനായി എങ്ങനെ? ഒരുപാട് സമ്പത്തുള്ള ആളായിരുന്നു, ദാനം ചെയ്ത് അങ്ങനെ പ്രസിദ്ധനായി. മറ്റൊരാളെങ്ങനെയാണ് പറയുന്നത്? വണ്ടിക്കാരൻ രഹിക്കുനെന്നാണ്. വണ്ടിക്കാരനെന്ന് വെച്ചാൽ കാളവണ്ടി അടിച്ചു നടക്കുന്നയാള്, വണ്ടിക്കാരൻ രഹിക്കുനെന്നയാളുടെ പേര്. അയാള് തേജസ്സിതിലും വലുതാണെന്ന് പറയുമ്പോൾ, ഇത് കേട്ടിട്ട് ജ്ഞാനശ്രുതി കിടന്നുറങ്ങി രാവിലെ തന്നെ എഴുന്നേറ്റ് തൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ സാരഥി ഡ്രൈവർ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി അന്വേഷിക്കണോ ആരാണ് ഈ വണ്ടിക്കാരൻ ഡെയ്ക്കൻ. അയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കുന്നു. ഇയാൾ പോയി അന്വേഷിച്ച് കിട്ടിയില്ല, തിരിച്ചു വന്ന് പറഞ്ഞു കിട്ടിയില്ല പറഞ്ഞു. അങ്ങനെയല്ല, നീ ഒന്നുകൂടെ അന്വേഷിക്കാൻ പറഞ്ഞു. ബ്രാഹ്മണര് എവിടെയാണുള്ളത് അവിടെ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ വീണ്ടും അന്വേഷിച്ചു പോയപ്പോൾ ഒരു വണ്ടിക്കാരനെ കണ്ടു. വണ്ടിക്കാരനോട് ചോദിച്ച്, നീയാണോ രൈക്കൊനെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, നീ എൻ്റെ പാട്ടിന് പോടാന്ന്. ഇയാളെ ഓടിച്ചു വിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ആ വണ്ടിക്കാരൻ രൈക്കൊനെ ഞാൻ കണ്ട്. അപ്പൊ അവര് ഈ പക്ഷികളൊരു കാര്യം പറഞ്ഞു, ഒരു സൂചന കൊടുത്തു. അയാളുടെ കയ്യിലിരിക്കുന്ന വിദ്യ അത് വെച്ച് നോക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഒരു സൂചന കൊടുത്തു. ബാക്കി ലോകത്തുള്ള ഒരു വിദ്യ അയാളുടെ കയ്യിലുള്ള വിദ്യ പോലെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ആ വിദ്യ ഒന്ന് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അയാളൊരു ജിജ്ഞാസുവാണ്. അതുകൊണ്ടാണ് രാവിലെ പണിക്കാരനെ പറഞ്ഞു വിട്ടത്, ഇയാളെ പിടിക്കുക, ഇയാളെ കണ്ടുപിടിക്കുക. കണ്ടെന്നറിഞ്ഞ ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്തു, തനിക്കറിയാവുന്നതിൽ കൂടുതൽ വിദ്യകൾ കയ്യിലുള്ള ഒരാൾ, തന്നെക്കാളും പ്രശസ്തനായ ഒരാൾ, തന്നെക്കാളും തേജസ്സുള്ള ഒരാൾ, അയാളെ പോയി കണ്ട വിദ്യ സ്വായത്തമാക്കണം എന്നുള്ള അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഇയാൾ പിറ്റേ ദിവസം ഇതറിഞ്ഞതിന് ശേഷം 600 പശുക്കളെയും മറ്റ് സാമഗ്രികളുമായിട്ട് ഇയാളെ കാണാൻ പോയി. കാണാൻ പോയി കഴിഞ്ഞപ്പോ ഇതൊക്കെ കാഴ്ച വെച്ചപ്പോ തന്നെ അയാള് രേ ശൂദ്ര എന്ന് വിളിച്ചു. എടാ ശൂദ്ര, ഇതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇയാള് തിരിച്ചു വന്നു. ഇങ്ങനെ മനസ്സിലായി എന്തുകൊണ്ടാണ് തന്നെ തിരിച്ചു ഓടിച്ചതെന്ന്. വിദ്യ ആവശ്യപ്പെട്ടാണ് ഇയാൾ ചെന്നത്. ഇയാള് 1000 പശു, നേരത്തെ 600 തന്റെ മകളെയും കൊണ്ടുപോയി ഇയാൾക്ക് കൊടുക്കാനായിട്ട്, വാങ് കഴിപ്പിച്ചു കൊടുക്കാൻ. വാങ് കഴിക്കാന്ന് വെച്ചാൽ അന്നിങ്ങനെ ബ്രാഹ്മണർക്ക് കന്യാദാനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പൊ തന്റെ മകളെയും കൊണ്ടുപോയി അവിടെ. അപ്പോ വീണ്ടും ശൂദ്ര എന്ന് തന്നെ വിളിച്ചു, രണ്ടു ഗുണം വിളിച്ചു ശൂദ്ര. പക്ഷെ ഈ 1000 പശുക്കളെയും പ്രത്യേകിച്ച് ഇയാളുടെ മകളെ കണ്ടു കഴിഞ്ഞപ്പം യവനെ എന്നാ മരുമകനായി സ്വീകരിക്കാമെന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു. അല്ല, മരുമക അമ്മായിയപ്പനായിട്ട്, ജ്ഞാനശ്രുതി എന്നാണ് ഈ കൊണ്ടുപോകുന്നയാളുടെ പേര്, അമ്മായിയപ്പനായിട്ട് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. മകളെ അങ്ങ് സ്വീകരിച്ചു. ഇനി നിനക്ക് എന്താ വേണ്ടത് പറ, ഞാൻ പറഞ്ഞുതരാം. സന്തോഷമായി. ശൂദ്ര എന്ന് വിളിച്ചെങ്കിലും എന്ത് ചെയ്യുന്നു, വിദ്യ ഉപദേശിച്ചു കൊടുത്തത്. അതിനാണ് സമ്പർഗവിദ്യ എന്ന് പറയുന്നത്. 3-4 വരിയേ ഉള്ളൂ. സമ്പർഗവിദ്യ എന്ന് പറയുന്ന ഒരു ധ്യാന രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ നീ ധ്യാനിക്കണം. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്വന്തം മാളെ കൊണ്ട് കൊടുത്തിട്ട് വാങ്ങിക്കാനുള്ള വിദ്യയൊന്നും അതിനകത്തില്ല. എന്തായാലും ജ്ഞാനശ്രുതി എന്ന് പറയുന്ന ഈ ധനവാൻ സ്വന്തം മകളെ കൊണ്ട് കൊടുത്തിട്ട് അയാളിൽ നിന്ന് 4 വിദ്യ വാങ്ങിച്ചു. അതെന്താണെന്ന് ഉപനിഷത്ത് എഴുതിയിട്ടുണ്ട്. സമ്പർഗവിദ്യ എന്ന് പറയുന്നു, വായു അഗ്നിയിൽ, വായുവിൽ അഗ്നി വിലയിക്കുന്നു, തീ അണയുമ്പം വായുവിൽ വിലയിക്കുന്നു, സൂര്യനും ചന്ദ്രനും എല്ലാം അസ്തമിക്കുന്ന വായുവിലാണ്, അതുപോലെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രാണനിൽ വിലയിക്കുന്നു. അങ്ങനെ പ്രാണനെ ഉപാസിക്കുക, ധ്യാനിക്കുക, വായുവിനെ ഉപാസിക്കുക, ഇത്രയുള്ളൂ അതിന്റെ കാര്യം ചുരുക്കി പറഞ്ഞു. ഒരുപാടൊന്നും പറയുന്നുമില്ല. ഈ വിദ്യയും കൊണ്ട് ഇയാൾ തിരിച്ചു പോകുന്നു. ഇതാണ് കഥ. അപ്പൊ ജ്ഞാനശ്രീതി എന്ന് പറയുന്ന ധനവാൻ ഇങ്ങനെ പക്ഷികൾ പറയുന്നത് കേട്ട് വേറൊരാളിനൊരു വലിയ വിദ്യ ഉണ്ടെന്നറിഞ്ഞ് അതിനുവേണ്ടി ആഗ്രഹിച്ച് അവിടെ പോയി. കണ്ട ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു, എടാ ശൂദ്ര എന്ന് വിളിച്ചു, തിരിച്ചു പോന്നു. രണ്ടാമത് വീണ്ടും പോയി, വീണ്ടും ശൂദ്ര എന്ന് വിളിച്ചു. പക്ഷെ മകളെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുകയാണ്. മകളെ സ്വീകരിച്ചുകൊണ്ട് ഇയാൾക്ക് വിദ്യ ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ 2 ശൂദ്ര എന്നാണ് ഇയാളെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന വിദ്യ എന്ന് വെച്ചാൽ ഈ ഉപാസന സമ്പർഗവിദ്യ ഇയാൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഈ അവിടെ ചാന്ദോഗ്യ ഉപനിഷത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉപദേശിച്ച ആളുടെ പേര് രൈക്വൻ, ഉപദേശം കേട്ട ആളുടെ പേര് ജ്ഞാനശ്രുതി അല്ലെങ്കിൽ ജ്ഞാനശ്രുതി, രണ്ടു തരത്തിലും പറയും. ശിഷ്യൻ ജ്ഞാനശ്രുതിയും ഗുരു രൈക്വൻ. പക്ഷെ സംബന്ധം കൊണ്ടിപ്പോ എന്തായി, ഗുരു മകളുടെ ഭർത്താവുമായി, ശിഷ്യൻ അമ്മായിയപ്പനുമായി, അത് പിന്നെ നടന്ന സംഭവം. ഇതിന്റെ ഇടയ്ക്ക് രണ്ടു തവണ ഈ മരുമകൻ അമ്മായിയപ്പനെ ശുദ്ര എന്ന് വിളിച്ചു, എന്നിട്ട് വിദ്യ ഉപദേശിച്ചു. ഉപനിഷത്ത് പറയുന്നതനുസരിച്ച് ഒരാളെ ശൂദ്ര എന്ന് വിളിച്ചതിന് ശേഷം വിദ്യ ഉപദേശിച്ചു കൊടുത്തു. അയാൾ ശൂദ്രൻ തന്നെയാണെന്നാണ് അവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ള സാധാരണ രീതിയിൽ. അപ്പൊ ഇതങ്ങനെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ശൂദ്രനും വിദ്യയ്ക്ക് അവകാശമുണ്ടെന്ന് വരും. അത് വരുത്താതിരിക്കാൻ വേണ്ടി ശങ്കരാചാര്യ ഭാഷ്യകാരൻ ഇവിടെ ബുദ്ധി കൊണ്ട് പറഞ്ഞു. ഇവിടെ അവശൂദ്രാധികരണത്തിൽ മാത്രമല്ല, ഈ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിലും അവശൂദ്രാധികരണത്തിലും. നേരത്തെ സത്യകാമന്റെ കഥ പറഞ്ഞ പോലെ തന്നെ അതിന് രണ്ടിടത്തും ആൾക്കാർക്ക് ഈ അവശൂദ്രാധികരണമൊന്നേ കേട്ടിട്ടുള്ളൂ, മറ്റൊന്നും കേട്ടിട്ടില്ല ആൾക്കാർ. രണ്ടിടത്തും ബുദ്ധി കൊണ്ട് ഭയങ്കര അഭ്യാസം നടത്തി. അത് വെറും കോമഡിയെ പോലെ തോന്നത്തരിയുള്ള വെറും തറവേലുകൾ കാണിച്ച് ഏതൊരു കുട്ടിക്കും തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വ്യാഖ്യാന ആഭാസങ്ങൾ കാണിച്ചിട്ട് ശൂദ്രന് അറിവിന് അവകാശമില്ല എന്ന് സമർത്ഥിച്ചു. നേരെ യോഗയെ വ്യാഖ്യാനിച്ചിട്ടല്ല, കൃത്രിമമായി വ്യാഖ്യാനിച്ചിട്ട്. അതിനുവേണ്ടി എന്ത് ചെയ്തു, ഈ പറയുന്ന അമ്മായിയപ്പൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനശ്രുതി, അയാളെ ശൂദ്രനെന്നും മറ്റയാൾ വിളിച്ചെങ്കിലും, മരുമകം വിളിച്ചെങ്കിലും, ഇയാൾ ക്ഷത്രിയനാണെന്ന് സമർത്ഥിച്ചു. അപ്പൊ ക്ഷത്രിയനാണെങ്കിലും ഉപദേശിക്കും, ശൂദ്രനെ പാടില്ലാതെ നമുക്ക് ചാതുർവർണ്ണയത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ, നാലാമത്തവനാണ് ശൂദ്രൻ. ഈ ശൂദ്രന് വിദ്യയ്ക്ക് അവകാശമില്ല, വേദത്തിലൂടെയുള്ള വിദ്യയ്ക്ക് അവകാശമില്ല എന്ന് പറയുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കഥയെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ചാതുർവർണ്ണയത്തിന് പുറത്താണ്, അവർക്കുള്ള കാര്യം ചിന്തിക്കാനേ ഇല്ല. ഇന്ന് ഈ കാണുന്ന ജാതികളും ഉപജാതികളും എല്ലാം ഈ ചാതുർവർണ്ണയത്തിന് പുറത്തുള്ളവരാണ്, അവർക്ക് പിന്നെ വിദ്യയുടെ കാര്യം പറയാനേ. ഈ ചാതുർവർണ്ണയത്തിനകത്ത് വന്ന, നാല് വർണ്ണങ്ങൾക്കകത്ത് വന്ന ശൂദ്രന് വിദ്യ ആകാമോ അല്ലേന്ന് മാത്രമാണ് അവശൂദ്രാധികരണത്തിൽ ചിന്തിക്കുന്നത് പ്രധാനമായിട്ട്. അതിന് പുറത്തുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വൈദിക വിദ്യ, വേദം. വേദത്തിലൂടെ അറിവ് അവർക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളതാണ്, അത് പാടില്ലെന്ന് തന്നെയാണ്. മറ്റെന്തെങ്കിലും വിദ്യകൾ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേദത്തിലൂടെ അത് പാടില്ല എന്നുള്ളതാണ്. ശരി, അവിടെ ശൂദ്ര എന്ന് വിളിച്ചു. ജ്ഞാനശ്രുതി ശൂദ്രനാണ്, എന്നയാൾക്ക് വിദ്യ ഉപദേശിച്ചു കൊടുത്തു, എന്താ ദോഷം? അപ്പൊ ചെല്ലു പറയും, ഇതൊക്കെ ഇന്നും ഉണ്ടല്ലോ, ഇന്നിപ്പോ നിങ്ങൾക്ക് MBBS പഠിക്കണമെങ്കിൽ ചെന്നങ്ങ് പഠിക്കാൻ പറ്റും, എൻട്രൻസ് പാസ്സാവണം, സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം, എൻട്രൻസ് പാസ്സാവണം എന്നാലേ പറ്റൂ. അതുപോലെ അന്നും ചില വ്യവസ്ഥകൾ വച്ചിരുന്നു, എല്ലാ വിദ്യയും എല്ലാവർക്കും പറ്റത്തില്ല. എഞ്ചിനീയറിംഗിന്റെ ക്വാളിഫിക്കേഷൻ വേറെയാണ്, MBBSന്റെ ക്വാളിഫിക്കേഷൻ വേറെയാണ്. അതൊക്കെ എല്ലാ കാലത്തുമുള്ള നിയമമല്ലേ. ഇത് സ്വാഭാവികമാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ യോഗ്യതയെ തീരുമാനിക്കുന്നത്? എഞ്ചിനീയറിംഗ് എം ബി ബി എസ് ഒക്കെ തീരുമാനം ഇവിടെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യത തീരുമാനിക്കുന്നു. സംവരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ, അതെന്തുകൊണ്ട് വന്നു. ഇപ്പൊ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു. അപ്പോ അന്ന് ഈ ശങ്കരാചാര്യരെ പോലെയുള്ളവർ പറഞ്ഞ എന്താണ്, അത് കഴിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ജാതിയുടെ അടിസ്ഥാനത്തിലെന്ന് പറയുമ്പോൾ ഒരു വംശത്തെ ഒരു ജാതിയെ മുഴുവൻ അതിൽ നിന്ന് ഒഴിവാക്കി കളയുകയാണ്. മനസ്സിലായി? ഒരു ജാതി ഒരു വംശത്തെ മുഴുവൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് പാടെ അങ്ങ് അകറ്റിക്കളഞ്ഞു. ഇപ്പൊ ശങ്കരാചാര്യന് വേണ്ടി ശക്തമായി ബാധിച്ചപ്പോൾ എന്ത് ചെയ്തു, ശൂദ്രന്മാർ മൊത്തം എം ബി ബി എസ് എന്നും എഞ്ചിനീയറിംഗിന്നും ഒക്കെ ഔട്ടായി കഴിഞ്ഞു. അന്നത്തെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ഏതാണോ അതിൽ നിന്നെല്ലാം വംശത്തോടുകൂടി അവരുടെ തലമുറകളോടുകൂടി അവർ ഔട്ടായി. അതുകൊണ്ട് എന്താ ശങ്കരാചാര്യർക്ക് നേട്ടമെന്ന് ചോദിക്കും. എന്താ നേട്ടം? എന്താ നേട്ടം? ബ്രാഹ്മണന്റെ കയ്യിലിരിക്കുന്ന വിദ്യ ഇവരുടെ കയ്യിൽ പോകത്തില്ല. പൗരോഹിത്യം അപ്പൊ ബ്രാഹ്മണർക്ക് തന്നെ ചെയ്യാം. പിന്നെ അവർക്ക് സേവയ്ക്കൊന്നും ആളെ കിട്ടും. ഇവർക്ക് ആ വിദ്യക്ക് അവകാശമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവർ തലമുറകളായിട്ട് തുടർന്ന് തുടർന്ന് ഇവരെന്നും എന്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും? സേവ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇവരെ ശുശ്രൂഷിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പൊ ഇത് ഭയങ്കര ക്രൂരതയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ചെയ്തവർ ഹീനകൃത്യമാണ്. പിന്നെ ഇപ്പോൾ ചോദിച്ചത് എന്താണ്, സംവരണത്തിൽ അപ്പോൾ ജാതി നോക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുകയും അതിനുവേണ്ടി ശക്തമായി ബാധിക്കുകയും ചെയ്തപ്പോൾ എത്രയോ തലമുറകൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ശൂദ്രരും ബാക്കിയുള്ളവരും എല്ലാം വിദ്യ നിഷേധിക്കപ്പെട്ടവരായി. ഇപ്പൊ സാമൂഹികമായി അവരെന്ത് ചെയ്തു, പിന്തള്ളപ്പെട്ടു കഴിഞ്ഞു. അവരെ ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്തത്. അതിനാണ് ശങ്കരാചാര്യ ബുദ്ധി ഉപയോഗിച്ചത്. ഇത് ഒരു തലമുറയല്ല, നൂറുകണക്കിന് വർഷങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നപ്പോൾ ഈ ചവിട്ടിത്താഴ്ത്തിയവർക്ക് ഉയർന്നു വരാൻ യാതൊരു അവസരവും ഇല്ലാതെയായി. അതാണ് ഇന്ന് ഈ ദളിത്തുകളെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദളിത് എന്നൊക്കെ പറയുമ്പോൾ ഈ ശൂദ്രന്റെയും എത്രയോ പിറകി കിടക്കുന്നവരാണ് ദളിത്തുകൾ. അവർക്കൊന്നും ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല. അപ്പോൾ എന്താണ്, സമൂഹത്തിൽ ഒരു വിതരണ നീതിയുണ്ട്. സമൂഹത്തിന്റെ വിദ്യ ധനം ഇതൊക്കെ സമൂഹത്തിൽ എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടണം. അപ്പൊ ആ വിതരണ നീതിയെ തകർത്തുകളാണ്. അപ്പോൾ ഇന്ന് സംവരണം എന്ന് പറയുന്നത് എന്താണ്, സംവരണം എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടു പോയ ആ പ്രാതിനിധ്യം തിരിച്ചു കിട്ടണം എല്ലാ രംഗങ്ങളിലും. അതിന് വേണ്ടിയിട്ടാണ് സംവരണം എന്ന് പറയുന്ന ഒരു ആശയം ഭരണഘടനയെ കൊണ്ടുവന്നത്. കാരണം അത് ഇല്ലാതാക്കിയതാണ്. ശങ്കരാചാര്യരെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ബോധപൂർവം തന്നെ വലിയൊരു വിഭാഗത്തിന് അത് നശിപ്പിച്ചു കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. ഇന്ന് അവിടെ ഭരണഘടന വിഭാഗം ചെയ്തത് എന്താണ്, പ്രാതിനിധ്യമാണ്. ആർക്കൊക്കെയാണോ ഈ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തിയത്, അത് ഈ പറയുന്ന ജാതിയുടെ പേരിൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് എന്താണ് അവർക്കത് തിരിച്ചു കൊടുക്കണം. പ്രാതിനിധ്യം എല്ലായിടത്തും ഒരുപോലെ വരണം. സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, വിതരണ നീതിയും പ്രാതിനിധ്യ അവകാശവുമാണ്. ആ പ്രാതിനിധ്യം തിരിച്ചുകൊണ്ടുവരാം, വേറെ ഏത് തരത്തിൽ കൊണ്ടുവരും? അപ്പൊ എല്ലാ മേഖലകളിലും എന്തുവരും, അത് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആൾക്കാർ സംവരണം ആവശ്യപ്പെടുന്നത്. തിരിച്ചാ പ്രാതിനിധ്യം കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പൊ അത് ന്യായമാണ്. ന്യായമായതുകൊണ്ടാണല്ലോ ഭരണഘടനയിൽ അത് വന്നത്. അന്യായമാണെങ്കിൽ ഭരണഘടനയിൽ ഒരുപാട് ചർച്ച ചെയ്തത് ഏർപ്പെടുത്തത്തില്ലല്ലോ. അവിടെയും ജാതി തന്നെയാണ് പരിഗണിക്കുന്നത്. പക്ഷെ രണ്ട് രണ്ട് രീതിയിലാണ്. ശങ്കരാചാര്യ എന്താ ചെയ്തത്, ജാതിയുടെ പേരിൽ മനുഷ്യന്റെ പ്രാഥമികമായ അവകാശങ്ങളെല്ലാം നിഷേധിച്ചു. അതിലേറ്റവും പ്രാഥമികമായി വരുന്ന വിദ്യയാണ്, അത് നിഷേധിച്ചു. സംവരണത്തിൽ എന്താ ചെയ്യുന്നത്? പണ്ടെന്താണോ ജാതിയുടെ പേരിൽ നിഷേധിച്ചത്, അവര് അതുകൊണ്ട് വളരെയധികം പിന്നോക്കത്തിലേക്ക് പോയതുകൊണ്ട് അവർക്ക് വീണ്ടും പ്രാതിനിധ്യം കൊടുക്കണം, പ്രത്യേക പരിഗണന കൊടുക്കണം. എന്നുവെച്ചാൽ പ്രാതിനിധ്യം അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നതാണ് സംവരണത്തിന്റെ അടിസ്ഥാനപരമായ ആശയം. അത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇതാണ്. ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി വന്ന ആ അസംബ്ലിയിൽ ഒരുപാട് കാലം ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനിച്ച തീരുമാനങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അത്. അതിങ്ങനെ ഒരു കാര്യം ഈ ഭാഷകാരനെ പോലെയുള്ളവർ ചെയ്തു വച്ചതുകൊണ്ടാണ് മറിച്ച് ഇങ്ങനെ ഒന്നിന്റെ ആവശ്യം വന്നു. നൂറുകണക്കിന് വർഷം വിദ്യാരംഗത്ത് നിന്ന് ആൾക്കാരെ പിന്തള്ളിക്കഴിഞ്ഞാൽ അപ്പോ അവർക്ക് പ്രാതിനിധ്യം, എല്ലാ രംഗങ്ങളിലും പ്രാതിനിധ്യം പിന്നെ റിസർവ് ചെയ്യാതെ അവർക്ക് പിന്നെ വരാൻ വഴിയില്ല. എന്നുവെച്ചാൽ അവർക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. തലമുറകളായ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും മറ്റുള്ളവർക്കൊപ്പം മത്സരിക്കാൻ ഒക്കില്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം വളരെ പിന്നോക്കം പോയി. അപ്പോൾ അവർക്ക് മത്സരത്തിന് ശേഷിയില്ലാതെ വരും. അപ്പോൾ അവർക്ക് എന്താ പ്രത്യേകമായ പരിരക്ഷ, പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. അതാണിന്ന് നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ എല്ലായിടത്തും വ്യാപകമായ ഈ കോളനികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അന്ന് സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയവരാണ് ഇന്നും ഒരു കോളനികളിലാണ് ജീവിക്കുന്നത്, ഇത്രയും കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് പ്രാതിനിധ്യം കൊടുത്തേ പറ്റും, അതാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾ, അതൊക്കെ മറ്റു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം. അപ്പൊ ആശയത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഭരണഘടന അംഗീകരിച്ചാണ്. അപ്പൊ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. നൂറ്റാണ്ടുകൾ നിലനിന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച് വിദ്യ പാടില്ല. അപ്പൊ ശൂദ്രൻ വിദ്യ നേടിക്കൂട എന്നൊരു വാശി ആർക്ക്? ഈ ശങ്കരാചാര്യർ. അതുകൊണ്ട് ശൂദ്ര എന്നൊരാൾ അഭിസംബോധന ചെയ്താലും അയാൾ ശൂദ്രനല്ല, അയാൾ ക്ഷത്രിയനാണ്. അതുകൊണ്ടാണ് അയാൾക്ക് വിദ്യ കൊടുത്തത്, അറിവ് പകർന്നു കൊടുത്തത് എന്നൊരു വാശി പിടിക്കുമ്പോൾ അത് വലിയ അപകടകരമാണ്. നമ്മുടെ സാമൂഹ്യ നീതി, അവസര സമത്വം എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. എന്തിനു വേണ്ടി ഇത് ചെയ്തു? തികഞ്ഞ സ്വാർത്ഥത. അവിടെയാണ് പറയുന്നത്, ഒരാൾ തന്റെ ജാതിക്ക് വേണ്ടി, താൻ ജനിച്ചു വളർന്ന സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ഒരു ദോഷമുണ്ട്. പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് ദോഷം. ശങ്കരാചാര്യ ചെയ്ത് അതാണ്, മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തിക്കൊണ്ട് തന്റെ സമൂഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. ശൂദ്രന് എല്ലാ കാലവും സേവകനാക്കാൻ വേണ്ടി അവന് വിദ്യയെ നിഷേധിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അവിടെ എവിടെയാ നീതിബോധം? എവിടെയാ ഉള്ളത്? കാരുണ്യം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അവന് കഴിവുണ്ടെങ്കിലും, ഗുണങ്ങളുണ്ടെങ്കിലും, യോഗ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവൻ ആ ജാതി ആയതുകൊണ്ട് അവന് വിദ്യ പാടില്ലെന്നാണ്. ശൂദ്രനാണോ ആദ്യം നോക്കേണ്ടത്? അവന്റെ ജാതിയാണ്, എന്നാൽ അറിവിന് അവകാശമില്ല. ഇത് പറഞ്ഞ ആളാണ് ശങ്കരാചാര്യർ. ആ ആളിനാണ് ഇപ്പോഴും ആൾക്കാർ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇവരിതൊക്കെ എടുത്ത് വായിച്ചു പോകും. അതിനു വേണ്ടിയിട്ട് ഇത്രയും കാര്യമാണ് ചെയ്ത വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഭയങ്കരമായ കസർത്താ ചെയ്തിരിക്കുന്നു. ഭയങ്കരമായ അഭ്യാസങ്ങൾ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണോ, മനസ്സിലാക്കാൻ തന്നെ പ്രയാസമായിരിക്കും. എന്നാലും ഞാൻ പറയാം, യാതൊരു എന്താണ് മറ്റുള്ളവരത് നാളെ വായിച്ച് മനസ്സിലാക്കുമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ വെറും ബാലിശമായ രീതിയിലുള്ള യുക്തികൾ കൊണ്ടുവന്നിട്ട് ശൂദ്രന് പഠിക്കാൻ പാടില്ല എന്ന് സമർത്ഥിച്ച ആളാണ് ശങ്കരാചാര്യർ. ഒരു കാര്യത്തിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ആർക്കും. ഫിലോസഫിയൊക്കെ ശരിയെന്ന വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞു അതൊക്കെ സമ്മതിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ മനുഷ്യത്വമില്ലാത്ത ഫിലോസഫി എന്നുകൂടെ ആ ഫിലോസഫിയെ പറയേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. അത് രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള നമ്മൾ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അവരിതൊക്കെ എന്താണ് ഇതിനെ വെള്ളപൂശിയാണെങ്കിൽ അത് അപകടമാണ്, ഒരു സംശയമില്ല. വെള്ളപൂശലുണ്ടെങ്കിൽ അത് അപകടമാണ്, ഒരു സംശയമില്ല. അത് നോക്കണം, നമ്മൾ നിരീക്ഷിക്കണം എത്രമാത്രം വെള്ളപൂശുന്നു. വെള്ളപൂശിയാണെങ്കിൽ അത് അപകടമാണ്. ഇതൊക്കെ തുറന്ന് സമ്മതിക്കാത്തിടത്തോളം കാലം ഇത് അപകടമാണ്.